സ്കൂൾ ഡേയ്സിൽ മാത്രം ഓർമ്മ ഉണ്ടാക്കണോ? ശരി ശരി ശരി. പിന്നെ സുഖമാണോ? എന്തെങ്കിലും സ്കൂളിൽ സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. എല്ലാ പീരീഡിലും ഗുഡ് ബൈ ആയിരുന്നോ? നമ്മൾ ഡിസൈഡ് ചെയ്ത പോലെ ആന്റി ഫ്രൈഡേ വന്നിട്ട് ഒരുത്തൻ്റെ അടുത്ത് സംസാരിച്ചിട്ടിരുന്നു തമിഴിനെ പറ്റിയിട്ട്. അതിനകത്ത് പോയത്തിനെ പറ്റി ഡിസ്കസ് ചെയ്തപ്പോ എന്തിനെ പറ്റി? അപ്പൊ മാം വന്നിട്ട് എന്നെ വെളിയിൽ നിർത്തിയപ്പോ ഒരു കറുപ്പൊക്കെ മാം എന്തിനാ വെളിയിൽ നിർത്തിയേ? ഞാൻ വന്നിട്ട് പോയം ഡിസ്കസ് ചെയ്യുമ്പോ മാം എന്തിനാണ് നിർത്തിയത് അറിയില്ല. പോയം ഡിസ്കസ് ചെയ്യുമ്പോ എന്നെ വെളിയിൽ നിർത്തി. എന്തിനാ ആദ്യം വെളിയിൽ നിർത്തി? പറഞ്ഞിട്ടാണോ? പിന്നെ പ്രിൻസിപ്പൾ മാമിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് പ്രിൻസിപ്പൾ മാം വന്നിട്ട് ലൈബ്രറിയിൽ എത്താൻ പോയി. അതേമാതിരി ഞാൻ ലൈബ്രറിയിൽ പോയി ഇരുന്നിട്ട് ഫുൾ ബുക്ക് റീഡ് ചെയ്തു. പിന്നെ എന്നിട്ട് ലഞ്ച് പീരീഡിൽ വന്ന് ക്ലാസ്സിൽ കഴിച്ചിട്ട് പോയി. പിന്നെ ഈ ആഴ്ച ആരെങ്കിലും ആദ്യം എടുത്ത് ബാഡ് ആയിട്ട് ബിഹേവ് ചെയ്തോ? ഒന്നുമില്ല. അച്ഛൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അച്ഛൻ ഫോൺ അമ്മ അല്ല അമ്മ ഫോൺ വിളിച്ച് പറഞ്ഞു. അപ്പൊ മാം പറഞ്ഞു ഡോണ്ട് സ്പീക്ക് ബാഡ് വേർഡ്സ് ടു ആദിത് എന്ന് പറഞ്ഞു മാം. അപ്പൊ ആരും എന്റെ അടുത്ത് ബാഡ് വേർഡ്സ് പറഞ്ഞില്ല. ഓ, അപ്പോൾ ഹോൾ വീക്ക് ഗുഡ് ബൈ ആയിരുന്നു ആദി. എന്റെ വേറെ ക്ലാസ്സിൽ വേറെ ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല. വെരി ഗുഡ്, ലവ്ലി. ഓക്കേ, ഞാൻ തന്നെ അതെന്തി ട്രീയുടെ പിക്ചർ ആന്റി അമ്മയുടെ കയ്യിൽ എടുത്തിട്ട് വാ. ചെയ്തോ? അത് ഗുഡ്, എടുത്തിട്ട് വാ. ആന്റി പറഞ്ഞു അച്ഛനെ മേലെ വരാൻ പറയോ. ഒരു മാറ്റമില്ല, എന്തെങ്കിലും മാറ്റം ഞാൻ ഉണ്ടാവും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ മാറ്റം ഒന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മാറ്റം ഇല്ലേ? ഒരു ഈ ആഴ്ച ഒരു ബാഡ് വേർഡ്സ് അങ്ങനെ ഒന്ന് ഒന്ന് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് കേട്ടിട്ടില്ല. പിന്നെ ഗ്രാജുവലായിട്ടാണ് ഉണ്ടാവുള്ളൂ എല്ലാം, അതല്ലാണ്ട് വേറെ എന്തെങ്കിലും. ഇപ്പോൾ ക്ലാസ്സിൽ ഡയറി ഞാൻ എഴുതാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയല്ല. ഞാൻ എഴുതാൻ ഉദ്ദേശിച്ചത് ഞാനൊരു ഫോർമാറ്റ് തരാം. ക്ലാസ് ഞാൻ പറയാം. ഇത് ഈ ഒരു പ്രോപ്പർ ഡയറി വാങ്ങിച്ചു കൊടുക്കുക ആദ്യം. നമ്മൾ ആ ഡയറി എഴുതേണ്ട ഒരു ഹാബിറ്റ് ഉണ്ടാക്കി എടുക്കാനായിട്ടാണ് ഒരു പ്രോപ്പർ ഡയറി. കാരണം ഇതിപ്പോൾ ആദ്യം എന്തോ ഞാൻ പറഞ്ഞുകൊണ്ട് എന്തോ ചെയ്തു അങ്ങനെ ഒരു ഇതാണ് ഇതിനകത്ത് കാണുന്നത്. അതല്ല, അവൻ്റെ വർക്കുകൾ മുഴുവൻ അങ്ങനെ തന്നെ ഒരു ഇതില്ലാതെ ശരിക്കും ആ ക്ലാസ് വർക്കൊക്കെ ഡേറ്റ് എഴുതാതെ അങ്ങനെ വരും. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു ഈ ഏജ് വയസ്സെന്നാ അല്ല വേറെ കുട്ടികളുടെ ക്ലാസ് വർക്കൊക്കെ കമ്പയർ ചെയ്യുമ്പോഴേ വളരെ എല്ലാവരും ഒരുപോലെ ആയിരിക്കണം എന്നില്ലല്ലോ. ആരും ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊന്നും ഞാൻ വേറെ ആരും എന്നെ എൻ്റെ ക്ലാസ്മേറ്റ്സ് അങ്ങനെ ആരും ഡേറ്റ് ഒന്നും എഴുതി നമ്മൾ ക്ലാസ് എടുത്ത് അത് ഞങ്ങൾക്കും അത് ഉണ്ടായിരുന്നില്ല ഡേറ്റ് എഴുതലും ആ ഇതും. പക്ഷേ ഇവർക്കെന്ന് പറയുമ്പോൾ ഇവർ ആ കുഞ്ഞിലെ അത് ഇപ്പം മോക്ക് പോലും എൽ കെ ജി യു കെ ജി ഡേറ്റ് എഴുതിയിട്ടാണ്. അപ്പം അത് വരുന്ന സമയത്ത് ഇത്രയും ഇപ്പോൾ 4+2 6 ഇയേഴ്സ് ആയിട്ട് അവൻ അത് അത് ചെയ്യണമല്ലേ. അപ്പം അതൊന്ന് വരണമല്ലോ. പിന്നെ ഒരു പിന്നെന്താ പറയുക ഒരു ഹെഡിങ് കഴിഞ്ഞാൽ അണ്ടർലൈൻ ചെയ്യുക, പിന്നെ ഒരു ക്വസ്റ്റൻസ് കഴിഞ്ഞാൽ ലീവ് അല്ലെ എന്താ ഇപ്പം ആ അങ്ങനത്തെ ഒന്നുമില്ല. അത് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, അതൊന്നും അവനില്ല യാതൊരു എഫക്റ്റും ഇല്ല. പിന്നെന്താ പറയുക ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ദെൻ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഫിനിഷ് ചെയ്യുമ്പോൾ ഒരു ഫുൾസ്റ്റോ അവനില്ല. അവനെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞിരുന്ന അസസ്മെൻറ്റ് ചെയ്യാന്നാണ്, ഈവനിങ് ടൈമിൽ അസസ്മെൻറ്റ് ചെയ്താൽ ശരിയാവില്ല. അപ്പോൾ മോർണിംഗിലാണ് അസസ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് സാറ്റർഡേ നമുക്ക് അസസ്മെൻറ്റ് ചെയ്യാം. മെറ്റീരിയൽസ് ഞാൻ എടുത്തു വരാം. പ്രോബബ്ലി മോർണിംഗ് വരാം, കഴിവതും മോർണിംഗ് വരാം. സാറ്റർഡേ മോർണിംഗ് ഞങ്ങൾക്ക് ഇവിടെ അത് കിട്ടുന്നതനുസരിച്ച് ഞങ്ങൾക്ക് ഇന്ന് മോർണിംഗ് കുഴപ്പമൊന്നുമില്ല, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ആണ് അവൈലബിലിറ്റി. അപ്പോൾ തേഴ്സ്ഡേ അല്ല, നിങ്ങൾ ചേഞ്ച് ചെയ്തല്ലേ? ത്രീ ഓ ക്ലോക്ക് ടു 2:30 ത്രീ ഓ ക്ലോക്ക് തന്നാൽ കുഴപ്പമില്ല. നമുക്ക് അങ്ങനെ ഔട്ടിംഗ് പ്രിഫറൻസ് പ്രിഫറൻസ് അപ്പൊ മോർണിംഗ് സാറ്റർഡേ, കാരണം മോർണിംഗ് ആകുമ്പോൾ അവർക്കും കുറച്ചൊരു ഫ്രഷ്നെസ് ഉണ്ടായിരിക്കും. ഞാൻ 6 o'clock പറഞ്ഞത് ഞാൻ രാവിലെ പഴനിക്ക് പോകുന്നുള്ളൊരു അതുകൊണ്ടാണ് തോന്നുന്നത്. ശ്യാമല എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് അപ്പൊ അതുകൊണ്ടായിരിക്കും. മേ ബി നിങ്ങൾ ചോദിച്ചുകൊണ്ടായിരിക്കും 2:30, ബിക്കോസ് യൂഷ്വലി പ്രിഫർ ചെയ്യണം, ഞാൻ പ്രിഫർ ചെയ്യണം എസ്പെഷ്യലി കുട്ടികളുടെ കാര്യത്തിൽ മോർണിംഗ് ആണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ അസസ്മെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സാറ്റർഡേ 11 o'clock ഫിക്സ് ചെയ്യാം. പിന്നെ ലേണിംഗ് ഡിസബിലിറ്റി നോക്കി, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, സിംപ്റ്റംസ് ഉണ്ട്. അത് ഒരു 6 months ഞാൻ അന്ന് സ്പെഷ്യലായിട്ട് പറഞ്ഞിരുന്നു, 6 months ഒരു സിംപ്റ്റംസ് അങ്ങനെ ഒരു പെർസിസ്റ്റൻസ് ഓഫ് സിംപ്റ്റംസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അസസ്മെൻറ്റ് കഴിഞ്ഞാൽ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ക്ലാസ് ഓടി നടക്കുന്നു, അതുകൊണ്ട് ലേണിംഗ് ഡിസബിലിറ്റി ആവുന്നില്ല, എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും വേണം. അത് അസസ്മെൻറ്റ് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതല്ലാണ്ട് ചെറുപ്പത്തിൽ തൊട്ട് ഇങ്ങനെയായിരുന്നു ആദ്യം. വേറെ ആരെങ്കിലും കാണിച്ചിരുന്നു എവിടെയെങ്കിലും? ഇല്ല. അതെ, എല്ലാവരും പറയണ ഇവരെ വെച്ചിട്ടാ പറയണ, അങ്ങനെ തന്നെ ആയിരുന്നു അച്ഛൻ. അപ്പൊ അതിൻ്റെതാ. അപ്പൊ അങ്ങനെ വളരും തോറും വളർന്നു വരുമ്പോ അതങ്ങനെ ശരിയായിക്കോളും. വേറെ തേർഡ് സ്റ്റാൻഡേർഡ് വരെ ക്ലാസ്സിൽ അക്കാഡമിക്സിന് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു? ഇല്ല, സെക്കൻഡ് സ്റ്റാൻഡേർഡ് വരെ ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു. എല്ലാത്തിലും എ പ്ലസും മാർക്ക് സ്റ്റാൻഡിംഗ് ഒക്കെ ആയിരുന്നു, ഒക്കെ ആയിരുന്നു. ഞാൻ വിചാരിക്കണോ ഇങ്ങനെയാന്ന്, അവര് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ എഴുതാൻ ഇങ്ങനെ കൂടെ നിന്ന് ഇതാക്കിയിരിക്കണം എന്ന് വിചാരിക്കണം. ക്ലാസ്സിൽ വേറെ മിസ്ബിഹേവിയർ ഒന്നും ഇല്ല, ഈ എഴുന്നേറ്റ് നടക്കണതല്ലാണ്ട്? എന്നിട്ട് നടക്കണല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. അവൻ എന്റെ അടുത്ത് ഇന്ന കാലത്ത് പറഞ്ഞു, മാം വന്നിട്ട് ഏതൊരു കുട്ടി എന്തോ ചെയ്തപ്പോ ഇവൻ അടിച്ചു വെച്ചപ്പോ അവൻ പറഞ്ഞു, മാം ഐ ഹാവ് നോട്ട് ഡൺ ഇറ്റ്, ഐ ഞാൻ സ്റ്റബൺ ആയിട്ട് പറഞ്ഞെന്നൊക്കെ പറയണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, നീ പേടിക്കണ്ട മാം, നീ ചോദിച്ചു നീ ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല എന്ന് പറഞ്ഞു സ്റ്റഡി ആയിട്ട് നിൽക്കുന്നു പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു, അച്ഛൻ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞു വെരി ഗുഡ്, എനിക്ക് പ്രിൻസിപ്പൽ മാമിന്റെ അടുത്ത് കൊണ്ടുപോയാലാണ് ഞാൻ പേടിക്കുന്നത് പറഞ്ഞു. അപ്പൊ നീ പ്രിൻസിപ്പൽ മാം ആയാലും ആരായാലും ട്രൂത്ത് എന്താ വെച്ചാൽ യു ഗോ വിത്ത് ദാറ്റ്, നീ ആരെന്ത് പറഞ്ഞാലും നീ മാറാൻ പാടില്ല എന്ന് പറഞ്ഞു. കഴിഞ്ഞ 2 weeks മുമ്പ് ഇങ്ങനെ തമിഴ് ക്ലാസ്സിൽ തമിഴ് സംസാരിക്കുകയാണ്, അപ്പൊ അവൻ 2 classes കൂടെ ഇങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്തിട്ടായിരിക്കും. അപ്പൊ സിയും ഡിയും, അപ്പോൾ ബാക്കിൽ ഒരു കുട്ടിയെ അറിയാമോ, ഡിയിൽ പറയുന്ന ഒരു മലയാളി ഞങ്ങളിങ്ങനെ സമാജത്തിനൊക്കെ വന്ന് കാണാറുള്ളത്. അപ്പൊ ഇവനെ എഴുന്നേറ്റ് ആ ബാക്കിൽ അവിടെ പോയിട്ട് അവൻ്റെ കൂടെ ഒരു തമിഴ് ഒരു റൈം ഉണ്ടായത് ഇങ്ങനെ ഡിസ്കസ് ചെയ്തിരുന്നു. ക്ലാസ്സിന്റെ വർത്തമാനം പറഞ്ഞു, പോയം ഡിസ്കസ് ചെയ്തു, പറഞ്ഞു പുറത്തിറക്കി വിട്ടു. അപ്പോ മാം വന്നിട്ട് കമ്പ്യൂട്ടറിൽ എന്താണ് ചെയ്തോണ്ടിരിക്കുന്നു. അപ്പൊ ആ സമയം അവൻ യൂട്ടിലൈസ് ചെയ്തു, എണീറ്റ് പോയി അവന്റെ പ്ലേസ് നിന്ന്. ആരും അങ്ങനെ ചെയ്യാറില്ലേ, അവൻ മാത്രമേ ഈ റൂം ചെയ്യുള്ളൂ. എഴുന്നേറ്റ് പോയി ഇവന് ഹായ് ആയിട്ട് ഇരുന്ന് സംസാരിച്ചു. അപ്പൊ വേറെ അടുത്ത ക്ലാസ്സിൽ ഇവന്റെ ക്ലാസ് ടീച്ചർ ആയിരുന്നു കഴിഞ്ഞ വർഷം, അവര് പൊക്കിയാണ് എന്തിനാ സംസാരിക്കാൻ പറഞ്ഞു, പൊക്കി പ്രിൻസിപ്പൽ. അപ്പൊ ഞാൻ ഇന്ന് രാവിലെ പ്രിൻസിപ്പൽ അമ്മൻ്റെ അടുത്ത് പോയി ഒരു 1 hour ഫുൾ ലൈബ്രറിയിൽ എത്തി പഠിച്ചു, എന്തോ ഒരു ബുക്ക് വായിച്ചു, അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, റോബോനെ പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ വിളിച്ചിട്ട് മാമിനെ വിളിച്ചിട്ട് എനിക്ക് കിട്ടിയില്ലായിരുന്നു. അപ്പൊ ഇന്ന് ഉച്ചയ്ക്കാണ് കിട്ടിയത്. അപ്പൊ എന്നെ മാം കുട്ടി സോൾഡ്, പ്രശ്നം പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പോകുന്ന പറഞ്ഞാലേ പേടിയാണ്. പക്ഷേ ഒന്നുമില്ലെങ്കിൽ കൊഞ്ചം ഭയം വരുത്തപ്പെടുത്താം. എന്നെന്ത് മാതിരി ഇത് ഇന്ത ക്യാരക്ടർസ് ഇത് അവനൊക്കെ അത് ഇത് വേറെ പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് അത് இது மட்டும் சொன்ன இது இருந்தாலும் எண்ணிட்டு போவாங்க. ஒபீடியன்ஸ், டிசிப்ளின், ஒரு இது கிட்டல அவன், அதுகொண்ட் மாத்திரம் இதாக்கன் பண்ணி கொஞ்சம். அப்ப அவன் அது பண்ணியது இதாகொண்ட் வேற குட்டிகளுக்கும் ஆ ஒரு பேடி வரல. ഞങ്ങളിത് മാതിരി കൊണ്ടുപോകും ലൈബ്രറിയിലത്തെ പറഞ്ഞ കുട്ടികൾക്ക് പേടിയാണല്ലോ, അത് മറ്റും അപ്ഡേ പണിയതാണ്. നീ ഒന്ന് പേടിക്കാവുന്നതാണ്. ബാക്കിയുള്ള ടീച്ചേഴ്സ് എല്ലാ വീട്ടിലും ടീച്ചേഴ്സിനെ ഒന്ന് പോയി കാണാൻ ശ്രമിക്കുക. അത് ആദ്യത്ത് പറയണമെന്നില്ല, അല്ലാണ്ട് തന്നെ ടീച്ചേഴ്സിനെ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇല്ലില്ല, നമുക്ക് ഫ്രൈഡേ 2:20 to 3:20 ഒന്ന് കാണാൻ പറ്റുന്ന ഈ വീക്ക് പോയിട്ടില്ല അല്ലേ? ഈ പോയിട്ടില്ല, ആദ്യം അറിയാം. അപ്പൊ ആദ്യം ഈ കേസ് പോവുകയാണെങ്കിൽ ആദ്യം എടുത്ത് പറയണമെന്നുണ്ടോ? ആദ്യം എടുത്ത് അവനെയും കൂട്ടി നിർത്തിയിട്ടായിരിക്കും. എന്താ വെച്ചാൽ വീട്ടിലാരും ഉണ്ടാവില്ലേ, ഞാൻ കോൺടാക്ട്സ് കുറിച്ച് മോളെ കൂട്ടിയിട്ടാ പോകാം. ഓ ഓ, അപ്പൊ ഇവനെയും കൂടെ ചേർത്തിട്ട് ഞങ്ങൾ ഇവനെ പിക്കപ്പ് ചെയ്തിട്ട് ഞാൻ തിരിച്ചു വരും. ഓ, എന്താണെങ്കിലും പോയാൽ 3:30, 4 ആവും തിരിച്ചു വരാൻ. ഇവൻ 3:00 ആകുമ്പോ വീടെത്തും. 2:20 കാരണം ആദ്യം എനിക്ക് ഒരു പേടിയുണ്ട്, ഒത്തിരി ഗിൽറ്റ് ഫീലിംഗ് ഉള്ളതുകൊണ്ടായിരിക്കണം ആദ്യം ഒത്തിരി പേടിയുണ്ട്. ഇല്ല മാം പറഞ്ഞു, വേറെ പ്രശ്നമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. ഇത് എന്താ പറയാ, പറയണത് ശരിക്കും ഒബേ ചെയ്യാൻ പറയണം. പിന്നെ അത് മറ്റും നീ അഡ്വൈസ് പണി വിടുന്നത് ഒബേ ചെയ്യണം. പിന്നെ അങ്കിങ്കി മൂവ് പണ വേണ്ട. അപ്പം അവന് സെപ്പറേറ്റ് ആയിട്ട് എഴുതിയില്ല, ആ ഒരു കൊച്ചിനെ ഇവിടെ മുമ്പ് കൊടുത്തെന്ന് പറയുന്നതിന് ശേഷം മാമിൻ്റെ അടുത്ത് സെപ്പറേറ്റ് ആയിട്ട് അവൻ എത്തിയിരിക്കുന്നത്. അപ്പം അവൻ എന്ത് ചെയ്യുന്നു പറഞ്ഞു, അത് പാത്രം ഇത്രയുള്ള അത് അവർക്ക് രണ്ട് പേര് ഇരിക്കുന്ന രീതിക്കാണ് കൊടുക്കണം, എല്ലാവർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ്. അപ്പം അതിൽ ഒരു കാല് ഈ അറ്റത്തും ഒരു കാല് ഈ അറ്റത്തും വെച്ചിട്ട് അവിടെ ചെയ്യാൻ പറ്റണ എന്തൊക്കെ മാക്സിമം ഇതൊക്കെ അവിടെ കിടന്ന് കാണിക്കുക, എൻ്റെ കൈ വെച്ച് അങ്ങനത്തെ ഒരു തരം ഇതൊക്കെ. അങ്ങനെ വെറുതെ പിരുത്തി കഴിഞ്ഞാൽ ഞാൻ തന്നെ വെറുതെ ഇരുത്തിട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും വേണ്ട, ഇങ്ങനെ ചുമരിനെ വേറെ എവിടെയും ഇവൻ്റെ ഇത് പോരെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ സ്റ്റഡി ടേബിൾ അങ്ങോട്ട് നോക്കി എത്തിയിരിക്കുന്നത്. ഇത്രയും ഇതേ ഉള്ളു അവനെ കാണാൻ. അത് വെച്ചിട്ട് അവൻ ഇങ്ങനെയൊക്കെ കാണിക്കും. ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഒളിഞ്ഞ് നോക്കുമ്പോൾ അവൻ തന്നെ ഇരുന്ന് അവൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതാണ്. എല്ലാവർക്കും ഇത് വെച്ച് പറയണ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട് ഹൈ ചാൻസ് ഉണ്ട്. ഞാൻ എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിനെക്കാട്ടിലും ഫസ്റ്റ് ആയിട്ട് ഞാൻ ചെയ്തിരുന്നത് നമുക്ക് അങ്ങനെ നമ്മളെ ആരും നെഗറ്റീവ്സ് ഫോക്കസ് ചെയ്ത് ആരും ചെയ്യുന്നില്ല. അന്നത്തെ എഡ്യൂക്കേഷനിൽ നമ്മൾ ഇപ്പം നമ്മൾ പഠിച്ചില്ലെങ്കിലും പഠിച്ചാലും ആരും അത്ര വലിയ മാർക്സ് ഉണ്ടോ അത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ സ്കൂളിംഗ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഹോൾസം മോഡലാണ് അവർ എക്സ്പെരിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്കൂളിൽ. ഇപ്പോൾ ഒരു കുട്ടി പഠിക്കാൻ നന്നായിട്ട് ബിഹേവിയർ നല്ലതല്ലെങ്കിൽ പ്രീവിയസ്ലി അവരങ്ങനെ ബോധമുണ്ടെന്നല്ല, ശരി അവർ എന്ത് കാണിച്ചാലും പഠിച്ചോളും. അതാകുമ്പോൾ അവർ ആ എഡ്യൂക്കേഷനിൽ മാത്രം ഫോക്കസ് ചെയ്തോളും. പക്ഷേ ഇപ്പോഴത്തെ സ്കൂൾസ് അങ്ങനെയല്ല സർ. എല്ലാവരും ഇപ്പോൾ ഒരു കുട്ടി ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവർ അതിന് മാത്രം ആ എന്താ കുറിച്ച് അങ്ങനെ ചെയ്യണേ, ആ എന്തായി കുറിച്ച് ഇങ്ങനെ ചെയ്യണേ. അപ്പോൾ അവർക്ക് അങ്ങനെ അക്കാഡമിക്സ് മാത്രമല്ല അവർ നോക്കണേ. അതുകൊണ്ടായിരിക്കും നമ്മൾ അന്ന് ഒത്തിരി കാര്യങ്ങൾ അറിയാണ്ട് പോയിരുന്നത്. ഇപ്പോൾ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഈവൻ ഒരു കുട്ടി 5 പ്രാവശ്യം തുമ്മിയാൽ പോലും അതിന് എന്താ കാരണം. ഒരു സ്കൂളിൽ മറ്റ് ആക്ടിവിറ്റീസ് ഒക്കെ വളരെ കുറവാണ്, സ്പോർട്സും ബാക്കിയുള്ള. ആദ്യം ഒരു സ്പോർട്സിലും അങ്ങനെ സ്വിമ്മിങ് മാത്രം വിടാറില്ല ചെവിയില് ഇതുള്ള കാരണം. ബാക്കി ഞാൻ ചോദിക്കാം അവൻ്റെ അടുത്ത്, അങ്ങനെ അവൻ സ്പോർട്സിനെ കുറിച്ചൊന്നും പറയാറില്ല സ്കൂളിൽ. അവൻ ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ സ്കൂളിൽ അത്ര അവരിനും ആ ഒരു അവരിങ്ങനെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇങ്ങനെ കുറെ കൊടുത്തോളും. അതിൽ ഏതെങ്കിലും ഒരെണ്ണം ഏതാ സ്കൂളിൽ ജോയിൻ ചെയ്തേക്കണം? സ്കേറ്റിംഗ്. സ്കേറ്റിംഗ് സ്കേറ്റിംഗ് ചെയ്യണുണ്ടോ? എല്ലാ ട്യൂസ്ഡേ ട്യൂസ്ഡേ. അതല്ലാണ്ട് എനിക്കിപ്പോൾ ആദ്യം ഒരു ഡേ ഒരു 15-20 മിനിറ്റ്സ് നന്നായിട്ടൊന്ന് ഫിസിക്കൽ ആക്ടിവിറ്റി വേണം ആദ്യം. അത് ഈവനിങ് ആയാൽ കുഴപ്പമുണ്ടോ? രാവിലെ ഒരു വാക്ക് പോലും പോസിബിൾ അല്ലേ? എഴുന്നേറ്റ് വന്ന് ഇവൻ്റെ തന്നെ ചിലപ്പോൾ ബ്രഷ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ 6:30 ഒക്കെ ആണ്. ഞാൻ ഇവിടെ കിടന്ന് കൂവി വിളിച്ചാൽ വിളിക്കുമ്പോഴേ 6:30 ഒക്കെ ആകുമ്പോഴേ വന്നിരിക്കുകയുള്ളൂ. പിന്നെ അവൻ അതൊക്കെ ഒന്ന് അവൻ്റെ ഇതെല്ലാം കഴിഞ്ഞ് അവൻ്റെ മൈൻഡ് അതിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ എത്ര സമയം പോകും. അല്ല ഈവൻ എഴുന്നേറ്റുണ്ടെങ്കിൽ ബ്രഷൊക്കെ ചെയ്തിട്ട് തന്നെ പുറത്ത് പോകണം, അങ്ങനെ ഫിക്സ് റൂൾ ഒന്നും ഇല്ലല്ലോ. എന്നിട്ടുടനെ നമുക്ക് ടൈം സേവിങ് ആണല്ലോ. ഇപ്പോൾ സംഗീത സംഗീതയല്ലേ പേര്, സംഗീതയ്ക്ക് മെയിനായിട്ട് ടൈം സേവ് ചെയ്യാനായിട്ടാണ് സംഗീത പറയുന്നത്. അത് സമയമാവും സമയമാവും സമയമാവും. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ബ്രഷ് ചെയ്താൽ ട്രൈ ചെയ്ത് നോക്കാം, രണ്ടു ദിവസം ട്രൈ ചെയ്ത് നോക്കാം. പറ്റില്ലേ? ഞാനൊക്കെ ഞാൻ കാലത്ത് എണ്ണിച്ചിട്ട് ജോഗിങ് കഴിഞ്ഞ് വന്നിട്ട് എല്ലാം ചെയ്യണം. അങ്ങനെ ഫിക്സ് റൂളൊന്നും ഇല്ല. നമ്മളിപ്പോൾ ഈ എന്നാ ഒരു ഒരു ഫിക്സ് സിസ്റ്റത്തേക്ക് തന്നെ പോകുമ്പോഴാണല്ലോ നമുക്ക് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നത്. അങ്ങനെ വിചാരിക്കണ്ട, രണ്ടു ദിവസം നോക്കാം. സാറ്റർഡേ ഇന്ന്, സാറ്റർഡേ സൺഡേ മൺഡേ രണ്ടു ദിവസം നോക്കുക. ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ, വേറെ എന്തെങ്കിലും വഴി നോക്കാം നമുക്ക്. ഈവനിങ് പോട്ടെ, അത് ബാക്കിയുള്ള ഞാൻ മോർണിംഗ് പറയുമ്പോൾ ഒരു മോർണിംഗ് ആ എഴുന്നേറ്റുടനെ ഒരു ഫ്രഷ് ആയിട്ട് ഫ്രഷ്നെസ് വരാൻ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ട്രൈ ചെയ്ത് നോക്ക്, പറ്റുമെന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കലായിട്ട് എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോക്കാം. ഞാനിപ്പോൾ ഈ വീക്ക് സ്കൂളിലെ ഇൻഡിവിജ്വലായിട്ട് ടീച്ചേഴ്സിനെ കാണാൻ പറ്റുമോ നിങ്ങൾക്ക്? ഓ ഏതൊക്കെ എത്ര പീരീഡ് ഉണ്ട്? എല്ലാം ഞാൻ പോയി കഴിയുമ്പോൾ എല്ലാവരും മീറ്റ് ചെയ്തിട്ട് വരും. ആണോ? എത്ര പീരീഡ് ഉണ്ട് അവർക്ക്? ഇംഗ്ലീഷ് മാത്സ് അങ്ങനത്തെ എത്ര പീരീഡ് ഉണ്ട് ഒരു ദിവസം? അതറിയത്തില്ല. അപ്പോൾ ഓരോ ക്ലാസ്സിലും എന്ത് ഡിഫറെൻറ്റ് കംപ്ലയിൻസ് ആണോ അത് എല്ലാവർക്കും ഒരു ജനറൽ കംപ്ലയിൻസ് ആണോ? മോസ്റ്റ്ലി എല്ലാവർക്കും ഒരേ കംപ്ലയിൻസ്. എഴുന്നേറ്റ് നടക്കും. ഈ കഴിഞ്ഞ ആഴ്ച മാത്രമേ സയൻസ് മാമിൻ്റെ അടുത്ത് നിന്ന് ഒരു ഡിഫറെൻറ്റ് ഇത് കിട്ടിയിട്ടുള്ളൂ. ആദ്യം എന്തിനാ എഴുന്നേറ്റ് നടക്കാൻ ചോദിച്ചിട്ടുണ്ടോ? അങ്ങനെ അവനെന്തെങ്കിലും ഇനി ഇരുന്നിട്ട് ബാക്കിയുള്ള കുട്ടികൾ അവനെ അറിയണം. അവന് ഭയങ്കര ഇതായിട്ടുള്ള ആരെങ്കിലും പോയി ഒന്ന് ഇതാക്കും, ചിലപ്പോൾ ആരാച്ച് കഴിഞ്ഞാൽ അന്ന് ദ്രോഹിക്കുക, അങ്ങനെ അതൊക്കെയായിരുന്നു പണ്ടത്തേത്. ഇപ്പോൾ അങ്ങനത്തെ ഒരു ഇന്റൻഷൻ വെച്ചിട്ട് ചെയ്യണമെന്നായിരിക്കില്ല. എന്തിനാ അങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടോ? എന്തിനാ ഓടി നടക്കണമെന്ന് ചോദിച്ചിട്ടില്ല. ഇത് ഞാൻ ഒരു ഫോമാണിത്. ഓരോ പീരീഡിലും ഇപ്പോൾ അങ്ങനെ ടോക്കിംഗ് എന്നാണ് ഞാൻ എഴുതിയിട്ടുള്ളൂ. ഞാൻ ഉദ്ദേശിക്കുന്നത് ബാഡ് ടോക്കിംഗ് എന്നാണ്. ബാഡ് ടോക്കിംഗ്, പിന്നെ സീറ്റ് ഇൻ ഔട്ട് ഓഫ് സീറ്റ്, പിന്നെ ആരെങ്കിലും ഉപദ്രവിക്കണം എന്നുണ്ട്, അങ്ങനെ വേറെ എന്തെങ്കിലും വേറെ മിസ്ലേനിയസ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും ബിഹേവിയേഴ്സ് ഉണ്ടെങ്കിൽ ഇത് ആക്ച്വലി ആദ്യം തന്നെ നോട്ട് ചെയ്യേണ്ട. പക്ഷെ നമുക്ക് ടീച്ചേഴ്സിൻ്റെ ഹെൽപ്പ് ഇല്ലാണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ഒരു ദിവസം കൊടുത്തു നോക്കുക. ആദ്യം ഓരോ പീരീഡ് കഴിയുമ്പോഴും ഇതിനകത്ത് ഏതൊക്കെയാണ് ഓരോ പീരീഡിൽ എന്തൊക്കെ ആദ്യം ചെയ്തേക്കുന്നത് അതാദ്യം ഇല്ല ടീച്ചേഴ്സ്. ഞാൻ ആദ്യം എടുത്ത് പറഞ്ഞു, മൂന്ന് പേര് ഇരിക്കുമ്പോൾ ആദ്യം എടുത്ത് നമുക്ക് പറയാം. ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു അവയർനെസ് ഉണ്ടാവണം. ആദ്യം എന്നാ ചെയ്യണേ, ഓടി നടക്കണേ. ഇപ്പം ആദ്യം ക്ലാസ്സിൽ ഓടി നടക്കണമെന്നെങ്കിലും അപ്പം ആദ്യം റിയലൈസ് ചെയ്യണില്ല ആ ഓടി നടക്കണേനാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചോദിക്കുമ്പോഴാണ് ആദ്യം ഒരു റിയലൈസേഷൻ വരണത്. അപ്പം നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ ആ ഒരു ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകണം, നെക്സ്റ്റ് ചെയ്യാൻ പോകണം എന്താ, ആ ഒരു അവയർനെസ് വരണം. ഒരു പ്ലാനിങ്ങോ അങ്ങനെ എന്ത് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ആദ്യം ആ പ്രോബ്ലം വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഞാൻ ഇംഗ്ലീഷിൻ്റെ പീരീഡിൽ ഞാൻ ആരുടെ അടുത്തെങ്കിലും ബാഡ് ലാംഗ്വേജ് യൂസ് ചെയ്തോ, ഓടി സീറ്റിൽ ഓടി നടന്നോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം ടിക്ക് ചെയ്യാൻ പറയാം. ഇതിൻ്റെ ഒരു കോപ്പി ടീച്ചറിന്, ഒരെണ്ണം ടീച്ചേഴ്സിന്. സ്കൂളിന് കുഴപ്പമില്ലെങ്കിൽ സ്കൂൾസിന് അങ്ങനെ, ബിക്കോസ് നിങ്ങൾ സ്കൂളിൻ്റെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ഇൻഡിവിജ്വലായിട്ട് ചോദിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. കാരണം മാനേജ്മെൻറ്റ് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്തൊന്നും വരില്ല. പറയുക എങ്ങനെ കാരണം ഒരു ആ എല്ലാവരും അവനെ ആയിരിക്കണം എന്നില്ല, അതുകൊണ്ട് ഓരോ ഇൻഡിവിജ്വലായിട്ട് പറയണമായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ സ്റ്റാഫ് റൂമിൽ മാം എൻ്റെ അടുത്ത് പറഞ്ഞതാണ് ഞാൻ പറയാൻ പറ്റുള്ളൂ. അവർ തന്നെ സ്റ്റാഫ് റൂമിൽ ഡിസ്കസ് ചെയ്തതെന്ന്. ഇവൻ ഓരോ ടീച്ചർമാരെയും അസസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഭയങ്കര ബ്രില്യന്റ് ആണ് ആദ്യത്തെ. അവര് തന്നെ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഓരോരുത്തരെയും അവൻ അസസ് ചെയ്ത് വെച്ചിരിക്കുക. ഇന്ന് ടീച്ചറുടെ ക്ലാസ്സിൽ ഇപ്പടി വേല ഇറക്കാം എന്ന് അവൻ തന്നെ ഇത് പണി വെച്ചിരിക്കുന്നത്. അതിനെല്ലാം നല്ലാ തിരിയുന്ന നാഗളെ പേസിട്ട് സ്റ്റാഫ് റൂമിൽ പേസിട്ട് ഡിസ്കസ് പണിയിട്ടിരുന്നോന്ന് അവര് പറയുക. ടീച്ചേഴ്സിന്റെ അടുത്ത് പറയുമ്പോ അങ്ങനെ ബ്ലെയിം ചെയ്യണ പോലെ സംസാരിക്കാണ്ട് എൻകറേജ് ചെയ്ത് മാത്രം അവർക്ക് അങ്ങനെ കുട്ടിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് ഭയങ്കര ദേഷ്യം. അന്ന് ആ പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ ആ വഞ്ചിന്റെ പാരൻസും അവൻ്റെ മുത്തശ്ശനൊക്കെ ആ കൊച്ചിനെ ഇതാക്കിയിട്ടായിരുന്നു സംസാരിച്ചോണ്ടിരുന്നത്. കൊച്ചിന് കാശ് കൊടുത്ത ഉടനെ ഒരു സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു. ഇത്രയും ചെറിയ കുട്ടിക്ക് നിങ്ങൾ അവരെ അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് അവനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര ദേഷ്യം. സംഗീത പറഞ്ഞു നോക്കാം ഇങ്ങനെ ആദ്യത്തെ ഒരു പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ നമ്മൾ എല്ലാവരും ചേർന്ന് ശ്രമിച്ചാലാണ് നമുക്ക് സൊല്യൂഷൻ കിട്ടുകയുള്ളൂ. അതല്ലാണ്ട് നമുക്ക് സ്കൂളിൽ നിന്ന് മാത്രം എന്തെങ്കിലും ചെയ്ത് വീട്ടിൽ നിന്ന് മാത്രം എന്തെങ്കിലും ചെയ്തുകൊണ്ട് കാര്യമില്ല. സ്കൂളും വീടും നമ്മൾ എല്ലാവരും ഒരുമിച്ച് ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു നോക്കുക, ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ട് മാം, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻ്റർവെൻഷൻ ഓരോന്നും ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ കൂടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ ഈസി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് കൊടുക്കുക. ഇപ്പോൾ ഇതുപോലത്തെ ഒരു ഇതിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുത്താലും മതി, ഒരു ഏത് എല്ലാ പീരീഡിലും എന്തൊക്കെ ചെയ്തു തന്നെ ടീച്ചേഴ്സ് ടിക്ക് ചെയ്താൽ അവർ ഒന്നും പറയണ്ട. സൈലൻറ്റ് അസസ്മെൻറ്റ് ടീച്ചേഴ്സിന് ഈ ഫോം ഉണ്ടെന്നുള്ള കാര്യം പോലും ആദ്യത്തെ അറിയണ്ട. ഇത് ആദ്യത്തെ തന്നെ ഒരു ഏഴെണ്ണം 2 weeks എന്ന് വെച്ചു, ഇപ്പോൾ അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് ഒരു ഏഴെണ്ണം ഉണ്ട്. ഇതിൻ്റെ ഒരു ഏഴെണ്ണം ഫോട്ടോ കോപ്പി എടുത്തിട്ട് ഓരോ ടീച്ചേഴ്സിനും ഇപ്പോൾ പീരീഡ് എത്രയാണെന്ന് വെച്ചാൽ അത് ഡിവൈഡ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പോൾ ടീച്ചേഴ്സിന് ഇങ്ങനൊരു ഫോം ഉണ്ടെന്നുള്ള കാര്യം അറിയണ്ട. ആദ്യത്തെ അസസ് ചെയ്തിട്ട് മോസ്റ്റ്ലി ആദ്യത്തെ അസസ് ചെയ്യാൻ പോകണം. ഇതൊന്നും എല്ലാത്തിനും ഒട്ടിക്കിടാന്നൊന്നും പോകണം, ഈ ഫോം എംപ്റ്റി ആയിട്ട് തന്നെ വരുള്ളൂ, ബാഡ് ബിഹേവിയർ ഒന്നും ഉണ്ടാവില്ല എന്നാണ് പ്രൊജക്റ്റ് ചെയ്യുള്ളൂ. കാരണം നമുക്ക് ആ അറിയാൻ വേണ്ടിയിട്ടാണ് ടീച്ചേഴ്സിൻ്റെ ഇതും ആദ്യത്തിൻ്റെ ഇതും മാച്ച് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ടീച്ചേഴ്സ് കാരണം അവർക്ക് ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാമല്ലോ അതിൻ്റെ എല്ലാ ടീച്ചേഴ്സിൻ്റെയിലും ഓരോ കോപ്പി കൊടുക്കും, ഓരോ കോപ്പി എല്ലാ പീരീഡിലും ഉള്ള ടീച്ചേഴ്സിൻ്റെ കയ്യിൽ. അല്ലെങ്കിൽ ബേസിക് എത്ര പീരീഡ് ഉണ്ടെന്ന് അറിഞ്ഞാലാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. 8:30 ക്ലാസ് തുടങ്ങും, 8:20 വരെ ഉണ്ട്, 6 എന്തൊക്കെയാ സബ്ജക്ട്സ്, എന്തൊക്കെയാ 5 ഉള്ളൂ, ഇംഗ്ലീഷ് മാത്സ് സയൻസ് സോഷ്യൽ ആൻഡ് ഹിന്ദി. ഹിന്ദി തമിഴ് ഉണ്ട്, തമിഴ് വന്നിട്ട് ഇതിലൊന്നുമില്ല, അസസ്മെന്റിനൊന്നും ഉണ്ടാവില്ല, വെറുതെ തമിഴ് ഇങ്ങനെ ഈ വർഷം ജസ്റ്റ് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണേ ഉള്ളൂ. ആണോ, അപ്പോൾ 5 മതി, 5 പീരീഡിൽ 5 ടീച്ചേഴ്സിനായാലും ഇത് ഒരെണ്ണം ഒരു 7 കോപ്പി ഓരോ ദിവസവും. മറ്റേ കംപ്ലൈൻറ്റ് വന്ന തമിഴ് പീരീഡിലായിരുന്നു, പിന്നെ മറ്റേ ഇതിങ്ങനെ ഇല്ലല്ലോ ഇനി നമുക്ക് നെഗറ്റീവ് ഫോക്കസ് ചെയ്യാതെ സംഗീതം, നമുക്ക് പോസിറ്റീവ് ഫോക്കസ് ചെയ്യാതെ എങ്കിലേ നമുക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടുള്ളൂ. നെഗറ്റീവ് നമ്മൾ ഈ ഒരാഴ്ച ഭയങ്കരതായിട്ട് എന്താ പറയാ അവൻ്റെ അടുത്ത് ഇതൊന്നും ചെയ്യാതെ അങ്ങനെ ഇതൊക്കെ കുറേയൊക്കെ പഠിക്കുന്ന കാര്യത്തിൽ ഞാൻ അങ്ങനെയൊക്കെ നോക്കി, ഒന്നും നടക്കണില്ല. അവസാനം ഞാൻ രണ്ട് ചീത്തയിൽ തന്നെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇത് ഇന്ന് അത് ഇഷ്ടത്തിന് ഇത് കൊടുത്തിട്ടുണ്ട്, ഹോംവർക്ക് ഹിന്ദി 3 times എഴുതണം. അപ്പോൾ പറഞ്ഞു, ഇവർ പറഞ്ഞു ഇത് വേഗം കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അത് അതിൻ്റെ തന്നെ അസസ്മെൻറ്റ് മൺഡേ ഉണ്ട്, അപ്പോൾ ഇത് വേഗം തീർക്കുകയാണെങ്കിൽ നമുക്ക് വൈകുന്നേരം അമ്പലത്തിൽ പോയി അങ്ങനെ നാനി സിനിമയ്ക്കും പോകാമെന്ന് പറഞ്ഞിട്ട് ഓക്കെ പറഞ്ഞു. അപ്പോൾ അവൻ രാവിലെ എണീച്ച് ആ ഞാനിത് വേഗം തീർക്കുന്നിട്ട് നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞു. ആ പറഞ്ഞതോടുകൂടെ കഴിഞ്ഞു താഴത്തെ രണ്ട് കുട്ടികൾക്ക് ഇന്ന് ലീവാണ്, അവരവിടെ ഉണ്ട്, നേരെ അവരെ വിട്ടില്ല. ഒരു പ്രാവശ്യം ഞാൻ രാവിലെ പിടിച്ച് മേലിരുത്തി കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് പിടിച്ചിരുത്തി എഴുതാൻ ഇരുന്നു. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറേ നേരം ഇരുന്നൊരു 1/2 hour ഇരുന്ന് കഴിഞ്ഞാലും അത് കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നില്ല, ഒന്ന് എഴുതി കഴിഞ്ഞ് അത് തീരാനുള്ളതേ ഉള്ളൂ. അവിടെ നിന്നിട്ട് ഞാൻ നോക്കുമ്പോൾ ആളെ കാണാനേ ഇല്ല, നോക്കിയപ്പോൾ അവരെ വീട്ടിൽ പോയിരിക്കാം. ഇന്ന് മൂവി പ്ലാൻ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ? ആ പക്ഷെ അവന് പനിഷായിട്ട് അത് അവൻ കഴിഞ്ഞ് തീർത്തിട്ടില്ല. അപ്പോൾ അത് ആദ്യമായിട്ട് പറയുക, ഇങ്ങനെ മൂവി പ്ലാൻ ചെയ്തിരുന്ന പക്ഷെ ആദ്യം വർക്ക് കംപ്ലീറ്റ് ചെയ്യാത്തതുകൊണ്ട്. അതുപോലെ നിർവഹിക്കുന്ന സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ സംഗീത, ഇപ്പം നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഒത്തിരി ഇൻഡെപ്തായിട്ട് പോകുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് തന്നെ തോന്നും ഒന്നും ചേഞ്ച് ഉണ്ടാവുള്ളൂ, ഒന്നും ചേഞ്ച് ഉണ്ടാവുള്ളൂ എന്ന്. അപ്പോൾ നമുക്കൊരു മടുപ്പ് വരും. അങ്ങനെ ചെയ്യാണ്ട് ചെറിയ ചെറിയ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. എല്ലാവരും ഒറ്റയടിക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് മനസ്സിലാവുന്നു. സംഗീത ഒത്തിരി ഒത്തിരി ആൻഷ്യസാ, തന്നെയുള്ളൂ മാനേജ് ചെയ്യാൻ തന്നെ പറ്റണില്ല, ഒത്തിരി ആൻഷ്യസാ. ടൈം എടുക്കും, ടൈം എടുക്കും, എത്രയും ബിഹേവിയർ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ടൈം എടുക്കും ഡെഫിനറ്റ് ആയി. ഹലോ, നാളെ അങ്ങോട്ട് പോകും. ചേട്ടൻ എന്താ ചെയ്യണേ? ആദ്യേ ഒന്ന് വിളിച്ചോളൂ കേട്ടോ. നോക്കി എഴുതാണോ ആദ്യം ഇത്? എവിടെ കോപ്പി ചെയ്താണോ ഇത്? സാരല്ല. ഇത് അഡീഷൻ ആണോ അതി, എന്താ ചെയ്തേക്കണേ അതി? അഡീഷൻ ആണോ സബ്ട്രാക്ഷൻ ആണോ? അഡീഷൻ ആണോ ചെയ്തേക്കണേ? ഇത് അഡീഷൻ ആണോ ചെയ്തേക്കണേ? അപ്പോ 3 + 0 ആണോ? അതോ മൾട്ടിപ്ലിക്കേഷൻ ആണോ? മാള് വെള്ളിയിലിരിക്കുമോ? മാള് കഴിഞ്ഞു. ഈ ആഴ്ച നമ്മൾ തന്നെ കഴിഞ്ഞ ആഴ്ച ഞാൻ ഈ വർക്ക് തന്നു, ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, കംപ്ലീറ്റ് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ. ഇരുന്ന് കയറിയിരുന്നു ഇതിൻ്റെ ക്ലാസ്സിൽ പണിഷ്മെൻറ്റ് കിട്ടണ പോലെ, ഞാൻ പണിഷ്മെൻറ്റ് തന്നില്ല, കയറിയിരുന്നു. ശരി, ഇതെന്നാ ചെയ്യേണ്ടതെന്നറിയോ, ഓരോ പീരീഡിലും ആരെടുത്ത് എന്തെങ്കിലും ആദ്യമെടുത്ത് ആരെങ്കിലും ബാഡായിട്ട് ബിഹേവ് ചെയ്യുമോ അങ്ങനെ എന്തെങ്കിലും ബിഹേവ് ചെയ്ത് അത് ആദ്യം ആരുടെ അടുത്ത് ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടിക്കിടണം. അതുപോലെ സീറ്റിൽ നിന്ന് ഓടി നടക്കാറുണ്ടോ ചില ടൈമിലാണോ? എന്തിനാ ഓടി നടക്കണേ? എന്തിനാ ടോക്ക് ചെയ്യാനാ പോണെ? വർത്തമാനം പറയാൻ പോണേ? അത് ഫ്രീ പീരീഡ് കിട്ടി വർത്തമാനം പറയുന്ന ഇത്ര നേരം വർത്തമാനം പറയാം, എന്നിട്ട് സീറ്റിൽ വന്ന് ഇരുന്നിട്ട് നാന്നിട്ട് എന്തെങ്കിലും ചെയ്യും. ക്ലാസ്സിന്റെ ഇടയ്ക്ക് ചെയ്യുമോ? ക്ലാസ്സിന്റെ ഇടയ്ക്ക് ഓടി നടക്കാറുണ്ടോ എന്ന് ഞാൻ ചോദിച്ചേ. ഇല്ലേ, ഇങ്ങോട്ട് നോക്കി പറയും, ക്ലാസ്സിൽ ഓടി നടക്കാറില്ലേ? ഉറപ്പാണോ? ആലോചിച്ചിട്ട് പറയും. ഓടി നടക്കാറില്ല. ഓക്കെ, ഗുഡ്. മോഹിത് അല്ല, ആദിത്. ഇപ്പൊ ആദിത്തിന്റെ കാര്യം നമ്മൾ പറയുന്നത്, മോഹിത് അല്ല, ഓടി നടക്കാറില്ല. ശരി, ഓക്കെ, ഗുഡ്. അടിക്കാറുണ്ടോ? ഇല്ല, ഒന്നുമില്ല. പിന്നെ ക്ലാസ്സിന്റെ ഇടയ്ക്ക് വേറെ എന്തൊക്കെ ചെയ്യാറ്? ചെയ്യാറില്ല. വെരി ഗുഡ്. പിന്നെ വേറെ എന്തൊക്കെ ചെയ്യാറുണ്ട് ക്ലാസ്സിന്റെ ഇടയ്ക്ക്? വേറൊന്നും ചെയ്യാറില്ല. സോ മിസ് ക്ലാസ് എടുക്കുമ്പോൾ ഒരു ക്ലാസ്സിൽ തന്നെ ഇരുന്ന് ക്ലാസ്സിൽ ഒരു പ്ലേസിൽ തന്നെ ഇരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുവാണോ അത് ചെയ്യാറ്? മാം എന്തെങ്കിലും കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ വന്നിട്ട് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ടാക്ക് ചെയ്യും. ഫ്രണ്ട്സിൻ്റെ അടുത്ത്? ഇപ്പൊ ഫ്രണ്ട്സ് പുറകിലിരിക്കണെങ്കിൽ എന്നെയാണ് ഇവിടെ ഒന്ന് വിളിച്ച് പറയുമോ, അതോ അവിടെ പോവോ? ഇവിടെ എഴുന്നേറ്റ് പോവോ? അപ്പൊ അങ്ങനെ ക്ലാസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോവാറുണ്ടോ എല്ലാരും? നിർത്തി. എന്റെ പെൻസിൽ മാത്രമേ ഉള്ളൂ ആന്റി, റബ്ബറും ഷാർപ്നറും സ്കെയിലും ഉണ്ടാകുന്നില്ല, കളർ പെൻസിൽസ് ഉണ്ടാകുന്നു. അതിൽ റബ്ബറും ഇറേസറും ഷാർപ്നറും ഒക്കെ വാങ്ങിക്കാനായിട്ടാണോ ഫ്രണ്ട്സിന്റെ അടുത്ത് പോയത്? ശരി, അങ്ങനെ ക്ലാസ്സിന്റെ ഇടയ്ക്ക് എഴുന്നിട്ട് പോവാൻ പോണത് ശരിയാണോ? അതി ഞാൻ മാമിന്റെ അടുത്ത് ചോദിച്ചിട്ട് പോയി, എന്നിട്ട് മാം എന്തിനാണ് എന്നെ പിടിച്ച് ചോദിക്കാറുണ്ടോ? എപ്പോഴും ഒറ്റ ദിവസം മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഈ വൺ വീക്ക് ആദ്യം എഴുന്നിട്ട് പോയിരുന്നോ ക്ലാസിന്റെ ഇടയ്ക്ക്? വേറൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ, ഗുഡ്. ടീച്ചേഴ്സ് പറയണൊക്കെ കേൾക്കാറുണ്ടോ? അതി ചില ടൈംസ് കേൾക്കാറുണ്ടോ, ചില ടൈംസ് കേൾക്കാറില്ലേ? എന്തിനാ ടീച്ചർ പറഞ്ഞ കേക്കണേ? അപ്പൊ അതിന്റെ ടീച്ചറോട് കേൾക്കാത്ത അപ്പൊ ഒബേ ചെയ്യണ്ടേ? ടീച്ചർ പറയണ മനസ്സിലാവണല്ലേ, അതോ ഞാൻ പറയണ മനസ്സിലാവണല്ലേ? ഞാൻ പറയണ മനസ്സിലാവണം. ശരി, ഇപ്പൊ ഞാൻ പറയണ ആദ്യം കേൾക്കണ്ട്. ചില സമയത്ത് ആദ്യം ഒബേ ചെയ്യും, ചില സമയത്ത് ആദ്യം ഒബേ ചെയ്യില്ല. ഇല്ല ഞാൻ ഇല്ല ഞാൻ എക്സാമ്പിൾ പറഞ്ഞ ഞാൻ പറഞ്ഞതെല്ലാം ആദ്യം ഒബേ ചെയ്യുന്നുണ്ട്. ടീച്ചേഴ്സ് പറയാം, ക്ലാസ്സിലെ ടീച്ചേഴ്സ് പറയുമ്പോൾ ആദ്യം പറഞ്ഞത് ചില സമയത്ത് ഒബേ ചെയ്യും ചില സമയത്ത് ഒബേ ചെയ്യില്ലാന്ന്. ശരിക്കും എന്താ ആദ്യം ചെയ്യണ്ടേ? ഓർമ്മ പറയും എന്ത് കുറുമ്പ് ചെയ്യരുത്. അത് ഓക്കേ. പിന്നെ പറയേ ക്ലാസ്സിൽ എന്തൊക്കെ ചെയ്യണോ? ആക്ച്വലി ടീച്ചേഴ്സ് പറയണ കേൾക്കണോ? ഓടി നടക്കണോ? ഓടി നടക്കില്ല ആന്റി. ഓടി നടക്കില്ല എന്ന് എനിക്കറിയാം. ആദ്യത്തെ ഓടി നടക്കാറുള്ള എന്റെ ചോദിച്ചത് ഞാൻ ചോദിച്ചത് തന്നെ മതി. ഞാൻ ചോദിച്ചത് ഓടി നടക്കാറുണ്ടോ ഇല്ലയോ? ഓടി നടക്കാറില്ല. അപ്പൊ ഇപ്പൊ ആദ്യം പറഞ്ഞല്ലോ ബുക്ക് ഇറേസർ ഷാർപ്പനർ എടുക്കാനായിട്ട്. ഓ, അത് ഇറേസർ ഷാർപ്പനർ എടുക്കാൻ പോയതാണല്ലേ. ഓക്കെ, അപ്പൊ ഇനി ഈ വീക്കിൽ തന്നെ ആദ്യയുടെ അസൈൻമെന്റ് എന്താണെന്നറിയോ? ക്ലാസ്സിൽ ഓടി നടക്കില്ല. ഓടി നടക്കുന്ന തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിന് അടുത്ത് ചോദിക്കുക. ഞാൻ ആരുടെ പേര് എഴുതാനാ പറഞ്ഞേ? ക്ലാസ് പത്താനം പറഞ്ഞവന്റെ പേര് എഴുതാനാണോ പറഞ്ഞേ? ഞാൻ പറയാം. ഇതെന്നാ ചെയ്യണ്ടെന്ന് അറിയാവോ? ഇപ്പൊ ഇംഗ്ലീഷ് പീരീഡ് ോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടിക്ക് ചെയ്യുക. കാരണം അല്ലെങ്കിൽ എന്നാ പറ്റണെന്ന് അറിയോ? ടീച്ചർ ആദ്യയുടെ സ്കൂളിൽ മമ്മി പോകുമ്പോ ടീച്ചേഴ്സ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സ് പറയുവാണ്. അപ്പൊ നമുക്ക് പ്രൂഫ് ഇല്ലല്ലോ. ഇപ്പൊ ആദ്യം ടിക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ അച്ഛൻ പറഞ്ഞില്ലേ ലാസ്റ്റ് വീക്ക് പ്രിൻസിപ്പൽ മാമിനെ കണ്ട് സംസാരിക്കാന്ന് പറഞ്ഞില്ലേ? അപ്പൊ അച്ഛൻ സംസാരിക്കണെങ്കിൽ പ്രൂഫ് ഉണ്ടോ സംസാരിക്കാൻ? ഇതാണ് പ്രൂഫ്. നീ നീ സത്യം എഴുതണം അതില്. ഇപ്പൊ ഞാൻ മനസ്സിലാവും പറഞ്ഞേ. ആദ്യം ശ്രദ്ധിക്കണ്ടോ? ഇവിടെ എന്റെ നേരെ നോക്ക്. ആദ്യം എന്തെങ്കിലും ക്ലാസ്സിൽ ബാഡ് വേർഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടിക്ക് ചെയ്യണം. ആദ്യം യൂസ് ചെയ്താൽ മാത്രം. പിന്നെ ഇത് ഔട്ട് ഓഫ് സീറ്റ്. ഔട്ട് ഓഫ് സീറ്റ് എന്ന് പറഞ്ഞാൽ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ, ക്ലാസ്സിന്റെ ഇടയ്ക്ക് ആദ്യം സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പോവാണെങ്കിൽ ടിക്ക് ചെയ്യണം. ക്ലാസിന്റെ ഇടയ്ക്ക് ഇങ്ങോട്ട് നോക്ക്. ക്ലാസിന്റെ ഇടയ്ക്ക്, ക്ലാസിന്റെ ഇടയ്ക്ക്. പിന്നെ ആരെങ്കിലും ആദ്യം അടിക്കുവാണെങ്കിൽ ടിക്ക് ചെയ്യണം. പിന്നെ പിന്നെ വേറെന്തെങ്കിലും വേറെ എന്നാ ചെയ്യണേ? വേറെ ഒന്നും ചെയ്യാറില്ല. കേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ടീച്ചേഴ്സിനൊക്കെ ടീച്ചേഴ്സ് എന്തെങ്കിലും പറഞ്ഞു അത് ഒബേ ചെയ്തില്ലെങ്കിൽ ആദ്യം ടിക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ അങ്ങനെ ഇത് എഴുതുന്ന എന്തിനാന്നറിയാവോ? പിന്നെ ടീച്ചേഴ്സ് കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കൊണ്ട് കാണിക്കാം ആദ്യം എഴുതിയത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ തെറ്റാന്ന് നമുക്ക് കാണിക്കാൻ പറ്റും. ആദ്യം ഇതിനകത്ത് സത്യം എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇതുകൊണ്ട് കാണിച്ചു കൊടുക്കാം. ഇത് നോക്ക്, ആദ്യം തന്നെ എഴുതിയേക്കണത് ഇതൊന്നും ചെയ്തിട്ട് നിങ്ങൾ പറയണം നോണയാന്ന് കാണിക്കാം കേട്ടോ. അതുപോലെ തന്നെ ടീച്ചേഴ്സും നോക്കൂ ഇതൊക്കെ. ടീച്ചേഴ്സും നോക്കും. അപ്പൊ ടീച്ചേഴ്സ് ഇപ്പൊ ആദ്യം ടോക്കിംഗ് ബാഡ് വേർഡ്സ് എഴുതി യൂസ് ചെയ്തിട്ടുണ്ട്. ആദ്യം ഒന്നും ടിക്ക് ചെയ്തിട്ടില്ല. പക്ഷെ അവര് ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണേ? അപ്പൊ ഇതിനകത്ത് ആര് പറഞ്ഞു സത്യം പറയണം? നമുക്ക് എങ്ങനെ അറിയണേ? സ്കൂളിൽ കൊണ്ടുപോകണ്ട. ഇത് സ്കൂളിലേക്ക് ഉള്ളതായത് ആദ്യം സ്കൂളിൽ കൊണ്ടുപോകും. ഫയല് വേറെ വാങ്ങിക്കാം. അപ്പൊ ആദ്യം ചെയ്യും. പക്ഷേ സത്യം എഴുതാവുള്ളൂ ഇതിനകത്ത്. യൂസ് ബാഡ് വേർഡ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടിക്ക് ചെയ്യണം. ക്ലാസ്സിൽ നിന്ന് എപ്പോഴെങ്കിലും എഴുന്നേറ്റ് പോയിട്ടുണ്ടെങ്കിൽ, അത് ഇറേസർ വാങ്ങാനാണെങ്കിലും ഷാർപ്നർ വാങ്ങാനാണെങ്കിലും ഫ്രണ്ട്സിനടുത്ത് ഡിസ്കസ് ചെയ്യാനാണെങ്കിലും എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ ക്ലാസ്സിൻ്റെ ഇൻ ബിറ്റ്വീൻ ഇഫ് യു ഗെറ്റിംഗ് അപ്പ് ഇൻ ദ ക്ലാസ്, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ ടിക്ക് ചെയ്യണം. പിന്നെ ആരെങ്കിലും ആദ്യം ഉപദ്രവിച്ച് കഴിഞ്ഞാൽ, ആദ്യം ഇപ്പം അറിയാണ്ട് ഇപ്പം ദേഷ്യം വന്നാൽ ആദ്യം ഒറ്റ അടി വെച്ച് കൊടുത്തു എന്ന് വെച്ചോ, അപ്പോഴും ആദ്യം ടിക്ക് ചെയ്യും. ടിക്ക് ചെയ്യോ ടിക്കോ? ഞാൻ പറയണത് ഇപ്പൊ ഞാൻ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക, ആദ്യം എടുത്ത് മോഹിത് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. മോഹിത് എന്തോ പറഞ്ഞപ്പോ ആദ്യം ദേഷ്യം വന്നു, ആദ്യത്തെ ഒറ്റ അടി കൊടുത്തു മോഹിത്തിന്. ശരി, ഓക്കെ, ആദ്യം അടിച്ചു എന്ന് വെച്ചോ, അടിച്ചാ ആദ്യം ഉടനെ ടിക്ക് ചെയ്യൂ. അടിക്കില്ല ആദ്യം, ആരെ അടിക്കില്ല. വെരി ഗുഡ്. അങ്ങനെ അടിച്ചാൽ ടിക്ക് ചെയ്യും. പിന്നെ ടീച്ചേഴ്സ് പറയണ ഒബേക്ക് ഒബേ നമുക്ക് ഇത് മാറ്റാം. കൺഫ്യൂഷനാ? കൺഫ്യൂഷൻ ആവണ്ട, ഞാൻ പറഞ്ഞുതരാം എത്ര പ്രാവശ്യം വേണമെന്ന് ചോദിച്ചു, ഞാൻ പറഞ്ഞുതരാം. ഒബേയും ടീച്ചറിനോ ചെയ്തില്ലെങ്കിൽ ടിക്ക് ചെയ്യണം. ആരെങ്കിലും അടിച്ച മാളു സ്കൂളിലുണ്ടോ ക്ലാസ്സിലുണ്ടോ ആദ്യത്തിന്റെ? ഇതെവിടെയുള്ള ഇതെവിടെ ചെയ്യേണ്ട കാര്യമാണ്? അത് സ്കൂളിൽ ചെയ്യേണ്ട കാര്യം. പിന്നെ ഇതെന്നതാ അല്ല, ക്ലാസ് ടീച്ചർ ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോ ഹിന്ദി പീരീഡിലേക്ക് ടിക്ക് ചെയ്യാന ഹിന്ദി ഹിന്ദി പീരീഡ് കഴിഞ്ഞിട്ട് ഓർമ്മ വരില്ലേ? ഓ, അപ്പൊ ഒരു കാര്യം ചെയ്യാം. അപ്പൊ ഞാൻ ഹിന്ദി ടീച്ചറിന്റെ അടുത്ത് പറയാം, ഇത്തിരി ആദ്യം ഇത്തിരി സമയം കൊടുക്കണ്ട പറയട്ടെ. അത് കുഴപ്പമില്ല. അപ്പൊ ഞാൻ ടീച്ചറിന്റെ അടുത്ത്, ഞാൻ മമ്മി അടുത്ത് പറയാൻ വരട്ടെ ടീച്ചറിന്റെ അടുത്ത് ആദ്യം ഈ ഫോം ടിക്ക് ചെയ്യാനായിട്ട് സമയം കൊടുക്കണമെന്ന്. അങ്ങനെ ടീച്ചർ നോക്കും, ടീച്ചേഴ്സ് നോട്ട് ചെയ്യൂ ഇതൊക്കെ. ആദ്യം സത്യമാണോ നുണയാണോന്ന് എഴുതാൻ അറിയണ്ടേ? നമ്മളിത് പറയുമ്പോൾ ടീച്ചർ പ്രിൻസിപ്പലിൻ്റെ അടുത്ത് ആദ്യം എടുത്ത് നെക്സ്റ്റ് ടൈം ആദ്യനെ ആരെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയണം ആദ്യം ഇതുപോലെ എഴുതി വെച്ചു, ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് തെളിവ് കാണിച്ചു കൊടുക്കണ്ടേ? പ്രൂഫായിട്ട് കാണിച്ചു കൊടുത്താലാണ് നമുക്ക് ആദ്യം നമ്മളുടെ മേത്ത് ആരും കംപ്ലയിൻറ്റ് ചെയ്യാണ്ടിരിക്കുള്ളൂ. സോ ഇതൊക്കെ ചെയ്യുമോ ഒന്നുകൂടെ പറയുമോ എന്നാ ചെയ്യേണ്ടതെന്ന്? ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നെ മനസ്സിലായോ? പറയും എന്നാ ചെയ്യണ്ടേ? ആരെങ്കിലും ബാഡ് വേർഡ്സ് യൂസ് ചെയ്താലല്ല, അല്ല ഞാൻ യൂസ് ചെയ്താണ് യൂസ് ചെയ്താ ടിക്ക് ചെയ്യണം. ഔട്ട് ഓഫ് സീറ്റ് പറഞ്ഞാ ഇൻ ബിറ്റ്വീൻ ഷാർപ്നറും ഇൻ ബിറ്റ്വീൻ എന്നത് നടുവിൽ. ഇൻ ബിറ്റ്വീൻ എവിടെ? പറയ പറയ അതി പറയ ഇൻ ബിറ്റ്വീൻ പറഞ്ഞോ? കറക്റ്റ് ആണ് പറഞ്ഞത്, അതി പറഞ്ഞു കറക്റ്റ് ആണ് പറഞ്ഞോ. ഇൻ ബിറ്റ്വീൻ ഞാൻ പറയണേക്കാം. ക്ലാസ്സിൽ ടീച്ചർ ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോൾ, ടീച്ചർ ക്ലാസ്സിലിരിക്കുമ്പോൾ ആദ്യയുടെ സീറ്റിൽ നിന്ന് എഴുന്നേക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു കേക്ക്, ഞാൻ ടീച്ചർ ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോൾ ആദ്യയുടെ സീറ്റിൽ നിന്ന്, ടീച്ചർ ക്ലാസ്സിലിരിക്കുമ്പോൾ ആദ്യയുടെ സീറ്റിൽ നിന്ന് എഴുന്നേക്കാൻ പറഞ്ഞു പാടില്ല. ടീച്ചർ ഗെറ്റ് ഓൾ ഇഫ് യു ഗെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നേക്കാം. ടീച്ചർ ക്ലാസ്സിലുണ്ടാവോ? ടീച്ചർ ക്ലാസ്, അപ്പൊ എല്ലാരും എഴുന്നേറ്റ് നിൽക്കുവോ? അപ്പൊ ഇഷ്യൂ കേട്ടോ. എഴുന്നേറ്റില്ലെങ്കിലല്ലേ പഠിക്കണേ ടീച്ചർ. അപ്പൊ ടീച്ചർ വഴക്ക് പറയും. പ്രേയർ ടൈമിൽ യു ഷുഡ് ബി ഗെറ്റിംഗ് അപ്പ് ഓർ നോട്ട്? യു ഷുഡ് ബി ഗെറ്റിംഗ് അപ്പ്. അത് ക്ലാസ് എടുക്കുന്ന ടൈമിൽ ടീച്ചർ ക്ലാസ്സിലുണ്ടായിരിക്കുമ്പോൾ യു ഷുഡ് നോട്ട് ബി മൂവിങ് ഔട്ട് ഓഫ് യുവർ ക്ലാസ്. ഓക്കെ സീറ്റ്. പിന്നെ നെക്സ്റ്റ് ഇതാ ഇത് ഓക്കെ ബീറ്റിംഗ് അതേഴ്സ് ആ ഫിസിക്കൽ ശരി ബീറ്റിംഗോ പിഞ്ചിങ്ങോ എന്തെങ്കിലും. പിന്നെ എന്നാ ചെയ്യാറുള്ള ആദ്യം അങ്ങനെ ചെയ്യാറുണ്ടോ? അങ്ങനെ ചെയ്താ ചെയ്തെന്ന് പറഞ്ഞില്ല, ചെയ്ത മാത്രം എന്തെങ്കിലും അങ്ങനെ ചോദിച്ചാ വെരി ഗുഡ്. അപ്പൊ യു നോ ആദ്യത്തിന് അറിയാം എന്നാ ചെയ്യേണ്ടതെന്നോ. അങ്ങനെ വിളിച്ചില്ലെങ്കിൽ എന്നാ ചെയ്യണേ? അപ്പൊ ആദ്യം ഡിസോബേ ചെയ്യും ടീച്ചേഴ്സിനെ. ടീച്ചേഴ്സ് പറഞ്ഞ കേൾക്കണം കേട്ടോ. ഓക്കെ എല്ലാ ദിവസവും മൺഡേ. ഇത് ഏത് പീരീഡിലാണ് ഇഷ്ടമുള്ള പീരീഡ് ഏതാ? മാത്സ്. ഓക്കെ ഇത് മാത്സ് പീരീഡ്. മാത്സ് പീരീഡിൽ മൺഡേ, മാത്സ് പീരീഡിൽ ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ. നെക്സ്റ്റ് നെക്സ്റ്റ് പീരീഡ് ഏതാ? എല്ലാ ദിവസവും വേറെ വേറെ ടൈം ടേബിൾ ആണോ നിങ്ങൾക്ക്? എല്ലാ ദിവസവും മാത്സ് ആണോ ഫസ്റ്റ് പീരീഡ്? എല്ലാ ദിവസവും മാത്സ് ആണോ? പിന്നെ പിന്നെ ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് അമ്മയാണോ സ്കൂളിൽ പോണേ? പിന്നെ അത് കുഴപ്പമില്ല. അറിയാന്ന് പറഞ്ഞു എല്ലാ പേരുടെയും കുഴപ്പമില്ല, ഓർഡർ തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഹിന്ദി പിന്നെ മാത്സ് ഇംഗ്ലീഷ് സയൻസ് സോഷ്യൽ സയൻസ് ഹിന്ദി ഇത്രയല്ലേ ഉള്ളൂ. ആർട്സ് ഉണ്ടോ? ആർട്സ് എല്ലാ ദിവസവും ഉണ്ടോ? എല്ലാ ദിവസവും ആർട്സ് എൽ3 മാറ്റി മാറ്റിയാണോ? ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് കൊടുത്തേക്കണേ. ഫ്രൈഡേ ഇരുന്നോ? ഇരുന്നോ അവിടെ ഇരുന്നോ? എങ്ങോട്ട് ഇരുന്നോ? ശരി എന്തെങ്കിലും ഓക്കെ കുഴപ്പമില്ല കുഴപ്പമില്ല. ഓക്കെ സോ ഇത് ഇത് ഇത് ആദ്യം റെസ്പോൺസിബിലിറ്റി. ഇത് ഒരു ഫയലിനകത്ത് സ്റ്റേപ്പിൾ ചെയ്യുമോ അങ്ങനെ എന്തെങ്കിലും? ഇത് ഡേറ്റ് ഡേ ഒന്ന് എഴുതി കൊടുത്തേക്കണം ഇവിടെ ഇതുപോലെ ഇതേ മോഡലിൽ. പിന്നെ ഡേറ്റും ഏത് ഡേറ്റ് ആണെന്ന് വെച്ചാൽ ഡേറ്റ് വേണ്ട, ഡേറ്റ് ഓരോ ദിവസം മാറുമല്ലോ. ഡേ എഴുതി കൊടുക്കുക. പിന്നെ ഓക്കെ കൊണ്ടുവരണം. ഇത് അടുത്ത പ്രാവശ്യം അടുത്ത സാറ്റർഡേ വരുമ്പോൾ ഇത് ആദ്യം കൊണ്ടുവരണം. ടീച്ചേഴ്സിൻ്റെ അടുത്ത് ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് എഴുതാൻ പറയാൻ പോവാം. സോ ആദ്യം ട്രൂത്ത് ആണോ ഞാൻ നോക്കട്ടെ, ആദ്യം ട്രൂത്ത് ആണോ പറയണേ ലൈ ആണോ പറയണേന്ന് ഞാൻ നോക്കട്ടെ. തീർന്നിട്ടില്ല, ഞാൻ പോകാൻ പറഞ്ഞില്ല. എനിക്ക് ഇങ്ങോട്ട് വാ. പിന്നെ ഒത്തിരി പണിയുണ്ടല്ലേ, എന്തൊരു കഷ്ടമാണ്. ഇന്നത്തെ ഡേറ്റ് എന്നാ? ആദ്യം വാച്ചിനോ ഡേറ്റ് എന്നാ ഇന്നത്തെ? അപ്പൊ അവിടെ ഒരക്കയില്ലേ, ഇവിടെ പൊട്ടുവച്ചൊരക്ക. എനിക്ക് അച്ഛൻ്റെ വാച്ച് വേണ്ട. ആ ചേച്ചി എടുത്ത് ഇന്നായിരിക്കും അക്ക നീ ഡേറ്റ് എന്നു കേട്ടു. ആന്റി പറഞ്ഞു ഒരു കാര്യത്തിൽ പോയി വലിയ സീറ്റിൽ ഇരിക്കുക. ഇപ്പൊ എന്നാ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ഈ ക്ലാസ്സിൽ? ഇപ്പൊ ഈ ക്ലാസ്സിൽ എന്നാ ചെയ്തേക്കണേ? ഇപ്പൊ ഇതിനകത്ത് എവിടെ ടിക്ക് ചെയ്യണ്ടേ? പറയാം ടോക്കിംഗ് ആണോ അതോ ഔട്ട് ഓഫ് സീറ്റ് ആണോ അതോ ബീറ്റിംഗ് പിഞ്ചിങ് ആണോ ഒബേയിങ് ടീച്ചേഴ്സ് ആണോ ഏതാ ഇപ്പൊ ചെയ്തേക്കണേ? ആദ്യം അവിടെ ടിക്ക് ചെയ്യണം. സ്കൂളില് അത് ഓക്കെ, പക്ഷെ ഇപ്പൊ ചെയ്തു അത് തന്നെയല്ലേ. അപ്പൊ ഇതുപോലെ ആദ്യം നമ്മള് ആലോചിക്കാൻ വേണ്ട. വീട്ടില് അങ്ങനെ ഒരു ഭാഗത്ത് ഉണങ്ങി ഒതുങ്ങി ഇരിക്കുവോ? വീട്ടില് വേണ്ട, സ്കൂളിൽ മാത്രം മതി കേട്ടോ. സ്കൂളില് ടീച്ചർ ക്ലാസ്. ആന്റി എന്താ ഉദ്ദേശം പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ പറയാതെ എഴുന്നേറ്റ് പോകരുത് ആന്റി. സോറി ആദി കേട്ടോ. എല്ലാ ദിവസവും ഡിസൊബേയിങ് ടീച്ചേഴ്സ് ഓക്കെ. പിന്നെ വീട്ടിൽ ചെയ്യാനുള്ള ഇത് സ്കൂളിലെ വർക്ക്. വീട്ടിൽ ചെയ്യാനുള്ളത് രാവിലെ എഴുന്നേറ്റ് രാവിലെ എഴുന്നേറ്റ് വീട്ടിൽ എന്തൊക്കെ ചെയ്യണം, സ്കൂളിൽ എന്തൊക്കെ ചെയ്യണം, സ്കൂളിൽ ഹോംവർക്ക് ചെയ്യണം അതല്ല നോക്കേണ്ടത്. പിന്നെ ഇന്ന് എങ്ങനെ ബിഹേവ് ചെയ്യാൻ പോണേ സ്കൂളിൽ അത് എഴുതി വെക്കണം. മനസ്സിലായോ? ഹോം, സ്കൂൾ, മൈ ബിഹേവിയർ ആൻഡ് ഐ വോണ്ട് ടു ബി, നാല് സെക്ഷൻ. ഹോം, വീട്ടിൽ എന്ത് യൂഷ്വലി എന്തെങ്കിലും ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്? ഡെയിലി റുട്ടീൻസ് അല്ല ഹോംവർക്ക് ചെയ്യണത്, അങ്ങനെ എന്തെങ്കിലും അല്ല, എന്തെങ്കിലും അപ്രോപ്രിയേറ്റ് അല്ലാത്ത ബിഹേവിയേഴ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതി. ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ സ്പീഡ് ചെയ്യാനുള്ളത്, ഐ ഡു ദറ്റ് ഇൻ വിത്തിൻ 10 മിനിറ്റ്സ്. അങ്ങനെ ഇപ്പോൾ കുളിക്കാൻ ഏതിൽ ഏറ്റവും കൂടുതൽ ടൈം എടുക്കണേ? കുളിക്കാനാണോ? ആണോ? അപ്പോൾ എത്ര സമയം എടുക്കും ആദ്യം കുളിക്കാനായിട്ട്? 25 മിനിറ്റ്സോ? ഇത്ര ചെറിയ ആദ്യം കുളിക്കാൻ 25 മിനിറ്റ്സോ? എൻ്റെ ദൈവമേ. ഓക്കെ, സോ ടേക്ക് ബാത്ത്. ഓക്കെ, 10 മിനിറ്റ്സ് അല്ല, 10 മിനിറ്റ്സ് ആ 15 മിനിറ്റ്സ്. വേണ്ട, 15 മിനിറ്റ്സ്. 15 മിനിറ്റ്സിൽ കുളിച്ച് കഴിയണം അത് അറ്റ് ഹോം. സ്കൂളിലോ അതെ, എന്തെങ്കിലും ഒരു വൺ, ഏതെങ്കിലും ഒരു വൺ അമ്മ പറയും, അമ്മ ഓർമ്മിപ്പിക്കും. തന്നെ റെസ്പോൺസിബിലിറ്റി കൊടുത്ത് ആദ്യത്തെ ഒരാഴ്ച ലേറ്റ് ആവും, രണ്ടാഴ്ച ലേറ്റ് ആവും. അതെ, ഇങ്ങനെ കുറച്ച് നമ്മൾ ഫ്ലെക്സിബിൾ ആയാലോ നമുക്ക് എന്തെങ്കിലും പോസിറ്റീവ് ഔട്ട്കം കിട്ടുള്ളൂ. ദിവസമെങ്കിൽ തലേണ്ട് നമ്മൾ സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഞാൻ തന്നെ പോകുന്നു. തേർഡിൽ മുതൽ ഞാൻ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വിട്ടുവിട്ട് കൊടുക്കും. പക്ഷെ ഒന്നും നമ്മൾ റെസ്പോൺസിബിലിറ്റി കൊടുക്കുമ്പോൾ അത് കുറച്ച് അത് നമുക്കതിലിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടാണല്ലോ ഒരു പുതിയ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ അഡ്ജസ്റ്റ് ആകാൻ കുറച്ച് സമയം എടുക്കില്ലേ? നമ്മളെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണവരെ അത്രയും സമയം നമ്മൾ എന്തായാലും കൊടുക്കണം. കുറച്ച് ഫ്ലെക്സിബിൾ ആയിക്കോ, ടൈം ലേറ്റ് ആവുമായിരിക്കും, സ്കൂളിൽ ലേറ്റ് ആവുമായിരിക്കും, അതൊക്കെ ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ദിസ്. നമ്മൾ സ്കൂളിൽ വന്നിട്ട് എങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം. പിന്നെ മൈ ബിഹേവിയർ അറ്റ് സ്കൂൾ, സ്കൂളിലെ ബിഹേവിയർ എങ്ങനെയായിരിക്കണം, പ്ലാൻ ചെയ്യണത് ആദ്യം തന്നെ പ്ലാൻ ചെയ്യണം. ഇപ്പോൾ സ്കൂളിൽ ഞാൻ പറഞ്ഞ കേൾക്കണ്ടോ, ആദ്യം ആദ്യം വേണ്ടിയിട്ടത് സ്കൂളിൽ എല്ലാ ദിവസത്തെ ബിഹേവിയർ എങ്ങനെയായിരിക്കണം എന്നുള്ളത് പ്ലാൻ ചെയ്യണം. അപ്പം ഐ വിൽ നോട്ട് ബിഹേവ്, ഐ വിൽ ബിഹേവ് പ്രോപ്പർലി, ഓർ ഐ വിൽ നോട്ട് ഗെറ്റ്, ഇതിലേതെങ്കിലും ഒരു കോണ്ടെക്സ്റ്റ്, ഐ വിൽ നോട്ട് ഗെറ്റ് ഔട്ട് ഓഫ് മൈ സീറ്റ് ടുഡേ, അങ്ങനെ ചെയ്യുക. പിന്നെ ഐ വോണ്ട് ടു ബി ഏത് ഹാപ്പ് ഗുഡ് ബോയ് ആണോ, ബാഡ് ബോയ് ആണോ, ഹാപ്പി സാഡ്, അങ്ങനെ എന്തെങ്കിലും ഡെയിലി. ഈവനിങ് അതേ ടൈം, ഈവനിങ് ബിഫോർ ബെഡ്, ബിഫോർ ബെഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റിഫ്ലക്ഷൻ, ഇതിൻ്റെ അനലൈസിങ് ആണ്. ഐ ടേക്ക് ബാത്ത് വിത്തിൻ 15 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ 15 മിനിറ്റ്സിലുള്ളിൽ കുളിച്ചോ ഇല്ലയോ, എത്ര ടൈം എടുത്തു, ടൈം എടുത്തു എന്ന് പറഞ്ഞാൽ അത് റിഫ്ലക്ഷൻ എഴുതുമ്പോൾ ടുമോറോ ഐ വിൽ, ഐ ഡിഡ് നോട്ട് എന്ന് എഴുതരുത്, നെഗറ്റീവ് എഴുതരുത്, പോസിറ്റീവായിട്ട് ഐ ടുമോറോ ഐ വിൽ ഡു ഇറ്റ് വിത്തിൻ. ഇപ്പോൾ 15 മിനിറ്റ്സ്, ഇന്നിപ്പോൾ 16 മിനിറ്റ്സ് എടുത്താൽ നെക്സ്റ്റ് 1 മിനിറ്റ് കുറച്ചെടുക്കുക, 14 മിനിറ്റ്സ് 10 മിനിറ്റ്സിൽ കുളിക്കും, അങ്ങനെ എന്തെങ്കിലും. പിന്നെ സ്കൂളിലും ഇന്ന് ചെയ്തില്ലെങ്കിൽ നാളെ ചെയ്യും, അതായത് നമ്മൾ വി ആർ ഹെൽപ്പിംഗ് ദം ടു ഫോക്കസ് ടുമോറോ പോസിറ്റീവായിട്ട്. പിന്നെ ബിഹേവിയർ ചെയ്തോ, ഇന്ന് ചെയ്തില്ലെങ്കിൽ നാളെ ചെയ്യും, ഓർ ഹെൻസ് ഫോർത്ത് ഐ വിൽ ബി ഡൂയിങ് ദാറ്റ്. മമ്മി പറഞ്ഞു തരും ഹാപ്പി ഇന്ന്, ഹി വോണ്ടഡ് ടു ബി ഹാപ്പി ബോയ്, വെദർ ഹി വാസ് എ ഹാപ്പി ബോയ്. പിന്നെ വേണമെങ്കിൽ ഇൻ കേസ് ടൈം ഉണ്ടെങ്കിൽ മാർക്സ് കൊടുക്കാം. ഇപ്പോൾ ഔട്ട് ഓഫ് 10 ഹൗ മച്ച് യു റേറ്റ് ഹിം, എത്ര മാർക്സ് കൊടുക്കുക, എവിടെയാ മാർക്സ് പോയത്, വൈ ആർ യു റെഡ്യൂസിങ് മാർക്സ് എന്ന് യു ഷുഡ് ടെൽ ഹിം. ഓക്കെ, ഒരു പ്രോപ്പർ ഡയറി വേണം. ഇത് ഇതൊരു ഷോർട്ട് ടേം ആയിട്ടുള്ളതല്ല, ഇത് ലോങ് ടേം ആയിട്ടുള്ളെങ്കിൽ മാത്രമാണ് ഇതിന് പ്രയോജനം ഉണ്ടാവുള്ളൂ. ഈ ഡിസിപ്ലിൻ ലൈഫിൽ വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഡിസിപ്ലിൻ നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റുള്ളൂ, അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും. ഇപ്പം നമുക്ക് പിന്നെ ഒരു 2 weeks ചെയ്തു കഴിഞ്ഞൊക്കെ, പിന്നെ ഒരു 1 week ചേഞ്ച് ഉണ്ടായി, അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് വിടാൻ പറ്റില്ല. അങ്ങനെ ഇറ്റ് ഹാസ് ടു ബി എ പാർട്ട് ഓഫ് ആദീസ് ലൈഫ്, എങ്കിലാണ് ചേഞ്ച് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ല ഏത് കാര്യമാണെങ്കിലും മിനിമം 29 days എങ്കിലും ചെയ്താലാണ് ഇറ്റ് വിൽ ബി എ പാർട്ട് ഓഫ് ഹിസ് ലൈഫ്. അതല്ലാണ്ട് ദർ ഇസ് നോ പോയിന്റ് ഇൻ ഡൂയിങ് ദാറ്റ്. സോ പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് യു ഡു ഇറ്റ് പ്രോപ്പർലി. സോ നെക്സ്റ്റ് വീക്ക് വരുമ്പോൾ എന്തൊക്കെ ചെയ്യേണ്ട ആദ്യം, എവിടെ എവിടെ എവിടെ എന്ത് എഴുതണം, എങ്ങനെ എഴുതണം, അത് മമ്മി പറഞ്ഞുതരും. ക്ലാസ് നടുവിൽ പോയ എന്തെങ്കിലും ബീറ്റിംഗ് അടിച്ചാൽ എല്ലാ പീരീഡിലും. ഓക്കെ, പിന്നെ എന്നിട്ട് അതിൽ എക്സലോട്ട്. ആ വെരി ഗുഡ്. സോ 3 words ഉണ്ട്, ഏതൊക്കെയാ ഇത്? ഇത് എല്ലാ ദിവസവും എഴുതണം, മോർണിംഗ് ആൻഡ് ഈവനിങ്. ഇതും എല്ലാ പീരീഡിലും എഴുതണം, പിന്നെ ഇത് കംപ്ലീറ്റ് ചെയ്തു പറഞ്ഞു. ഓക്കെ, ചെയ്തുകൊണ്ട് വരുമോ? നെക്സ്റ്റ് ടൈം നമുക്ക് ചോദിക്കാം മമ്മിയുടെ അടുത്ത്, ടീച്ചേഴ്സിൻ്റെ അടുത്ത്. ടീച്ചേഴ്സിൻ്റെ അടുത്ത് സെപ്പറേറ്റ് ഉണ്ടാവും, ടീച്ചേഴ്സും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ മാർക്ക് ചെയ്യേണ്ടായിരിക്കും. നമ്മൾ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ചോദിക്കും, ടീച്ചേഴ്സും ചോദിച്ച് കഴിയുമ്പോൾ അപ്പോൾ ആദ്യം നമ്മൾ ട്രൂത്ത്ഫുൾ ആയിരുന്നാലാണ് അവരും ട്രൂത്ത്ഫുൾ ആയിട്ട് എഴുതുള്ളൂ. അപ്പോൾ ആദ്യം നോണ എഴുതി, ഞാൻ ഓടി നടന്നു പക്ഷെ ഞാൻ ടിക്ക് ചെയ്തില്ല, അപ്പോൾ അവർ ടിക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ശരി, ആദ്യം നോണ പറയുമല്ലേ, അപ്പോൾ ഞാനും നോണ പറയാൻ പോകുന്നു, അവർ കുറേ പ്രാവശ്യം ടിക്ക് ചെയ്യും. നമ്മൾ സത്യം പറഞ്ഞാലാണ് ടീച്ചേഴ്സ് ഓൾസോ ചെയ്തിട്ടുള്ളൂ. ഓക്കെ.